മഞ്ഞു പൊതിയുന്ന മാമരം പോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ മഞ്ഞു പൊതിയുന്ന മാമരം പോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ അകമേയിടമൊന്നുമില്ലെന്നറിഞ്ഞെന്നു കാലി തൊഴുത്തൊന്നു അഭയമായി മുന്നിൽ അകമേയിടമൊന്നുമില്ലെന്നറിഞ്ഞെന്നു കാലി തൊഴുത്തൊന്നു അഭയമായി മുന്നിൽ പാരിന്റെ നാഥൻ പിറക്കും ഈ പുൽക്കൂട് മണ്ണിൻ്റെ മക്കൾ കടങ്ങാത്തനുഗ്രഹം പാരിന്റെ നാഥൻ പിറക്കും ഈ പുൽക്കൂട് മണ്ണിൻ്റെ മക്കൾ കടങ്ങാത്തനുഗ്രഹം ീയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ ൊരാനന്ദമായെന്നു ഹർഷം വിതയ്ക്കാൻ ജനിച്ചോരനാഥ ഹേമന്ദരാവിന്നൊരാനന്ദമായെന്നു ഹർഷം വിതയ്ക്കാൻ ജനിച്ചോരനാഥ ആമോദം പൂക്കുന്ന കദനം തളിക്കുന്ന മർത്യന്റെ സ്വപ്നങ്ങൾ കൊടുങ്ങാത്ത സായൂജ്യം ആമോദം പൂക്കുന്ന കദനം തളിക്കുന്ന മർത്യന്റെ സ്വപ്നങ്ങൾ കൊടുങ്ങാത്ത സായൂജ്യം മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ മഞ്ഞു പൊതിയുന്ന മാമരം കോച്ചുന്ന മലനിര തിളങ്ങുന്ന ബേത്ലഹേമിൽ